ഇതുകശ്ചന്മന്യതജ്ഞാദീനവിദ്യാസാധനഭാവോന്യോവിദ്യഭാവാദ്യവിദുഷന്തിവിചാരിയാഹിശുദനവാദരൂപ വിദ്യ അഭിഷ്ടോപരാനജ്ഞാനവിധിപരാദ്യം പറയുന്ന പുറോക്ഷം യജ്ഞാദികൾ ജ്ഞാനസാധനമല്ല എന്നുള്ള വിധിയില്ലാത്തതുകൊണ്ട് യജ്ഞേന വിവിധശന്തി എന്ന് പറയുന്ന അനുവാദ രൂപത്തിലാണ്. അതുപോലെ യജ്ഞാദികളെ സ്തുതിക്കുകയാണ്, യജ്ഞാദികളെ വിധിക്കുന്നില്ല. യജ്ഞാദികൾ സാധനമല്ല, അതാണ് പൂർവപക്ഷം. ഇത്തം മഹാഭാഗ വിദ്യ ഏതി യജ്ഞാദിവിർ ഏതാം അവാപ്തം ഇച്ഛന്തി. സ്തുതി എന്താണെന്ന് പറയാം, വളരെ മഹത്വമുള്ളതാണ് വിദ്യ. ഇതിക്ക് അത്രയും മഹത്വമുണ്ട്. എന്താണ്? യജ്ഞാദി അനുഷ്ഠാനത്തിലൂടെ അവയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു ബ്രാഹ്മണാഹ. നേരത്തെ പറഞ്ഞു ബ്രാഹ്മണർ അണിത്തം മഹാഭാഗവിദ്യ യജ്ഞാധിർ ഏതാം. ഇതാണ് സ്തുതി. കേവല സ്തുതിപരമാണ്. തഥാപി ശമദമാത് വേദസ്യ വിദ്യാർത്ഥി തസ്മാദേവം ഇച്ഛാന്ത ദാന്ത ആത്മനീവാത്മാനം പശ്യതി. അപ്പോ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നവൻ ശമദമാദികളോട് കൂടിയിരിക്കണം, ശാന്തനായിരിക്കണം, ദാന്തനായിരിക്കണം, ഉപരതനായിരിക്കണം, തിദിക്ഷുവായിരിക്കണം, സമാഹിതനായി, വളരെ ഏകാഗ്രതയുള്ളവനായി ആത്മന്യവ ആത്മാനം പശ്യത്തി. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചാണ്. ഇത് വിദ്യാസാധനത്വേന ശമദമാദീനാം വിധാനാം വിഹിതാനാം ച വശനിഷ്ഠയിത്തു. ജ്ഞാനസാധനമായി ശ്രുതി തന്നെ വിധിച്ചിരിക്കുന്നത് ശമദമാദികളാണ്, കർമ്മങ്ങളല്ല. പൂർവപക്ഷിയുടെ അഭിപ്രായം വിദ്യാസാധനത്തിന് ശമദമാദീനാം വിധാന, ശമദമാദികളാണ് വിധിച്ചിരിക്കുന്നത്. വിഹിതാനാം ച അവശ്യനുഷ്ഠിച്ചു, വിധിച്ചാൽ അത് ഒന്നും മാറാൻ പാടില്ല, അതനുഷ്ഠിച്ചു തന്നെ തീരണം. അധികാരി അതുകൊണ്ട് ശമദമാദികൾ അനുഷ്ഠിക്കാം, അത് പൂർവപക്ഷിക്ക് സമ്മതമാണ്. പക്ഷേ യജ്ഞാദികൾ ആവശ്യമില്ല, അത് ജ്ഞാനസാധനമല്ല എന്ന് പൂർവപക്ഷം. അത്രാപി ശമാദ്യുപേദ ഭൂത്വാ പശ്യതി വർത്തമാന അപദേശപോലഭ്യതേന വിധി. ആത്മന്യവ ആത്മാനം പശ്യതി എന്നാണ്. ഏത് ധാതുവിന്റെ സൂത്രമാണ്? ദൃശ്യ പ്രേക്ഷണേ. വ്യക്തമായി ലട്ടാണ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതങ്ങനെ വിധിയാകും. അപ്പോ അതിന് പറയുന്നത് എന്താണോ, ലെട്ടായി കാണുന്നതെല്ലാം ലേട്ടാണ്, വിധിയാണ് എന്നൊരു സമാധാനം. വർത്തമാനോപദേശ വർത്തമാന നിർദ്ദേശമാണ് പോലെ ബിരേന വിധി നേരി ബ്രൂമഹ സിദ്ധാന്തി പറയുന്നു. തസ്മാതിരി പ്രകൃത പ്രശംസ പരിഗ്രഹ വിധിത്വ പ്രതീതി. ഇവിടെ തസ്മാദേവം വിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് പ്രകൃത പ്രശംസ പരിഗ്രഹം. അതിന് മുമ്പ് വിദ്യയെ സ്തുതിക്കുന്നുണ്ട്, തസ്മാദെന്ന് അതിനെ പരാമർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നു ഇത് വിധിയാണ്. പശ്യതിച്ച മാധ്യന്തിന വിസ്പഷ്ടമേ വിധിയും അവിധീയത. കൂടാതെ മാധ്യന്തിന ശാഖയിൽ പശ്യതെന്നാണ്, പശ്യതി എന്ന് വ്യക്തമായും വിധിയുണ്ട്. അതുകൊണ്ട് ശമതമാദികളെ വിധിച്ചിരിക്കുകയാണ്. തസ്മാദ് യജ്ഞാന്തി അനപേക്ഷായാമം വി ശമാദീനി അപേക്ഷിത. അതുകൊണ്ട് പൂർവക്ഷി പറയുന്നത് യജ്ഞാദികൾ വേണ്ട, ശമതമാദികൾ മതി, വിദ്യയ്ക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. യജ്ഞത്തിൻ്റെ ആവശ്യം എന്താ? തസ്മാദ് യജ്ഞാന്തി അനപേക്ഷായാമവി ശമാദീനി അപേക്ഷിത. അതിനെല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. യജ്ഞാദി ന്യപിതോ അപേക്ഷിതവ്യാനീതി യജ്ഞാദി ശ്രുതിയിലേക്ക്. എന്നാൽ സിദ്ധാന്തത്തിൽ എന്താണ്? യജ്ഞാദികളെ അപേക്ഷിക്കണം, വിദ്യയ്ക്ക് യജ്ഞാദികളും ആവശ്യമാണ്. യജ്ഞാദി ശ്രുതിയിലേക്ക് അവിടെ ശ്രുതി നേരിട്ട് തന്നെ പറഞ്ഞു, യജ്ഞേന ദാനേന തപസ്സ. അതുകൊണ്ട് സിദ്ധാന്തത്തിലെ യജ്ഞാദികൾ ജ്ഞാനസാധനമാണ്, ഒരു വർഷത്തിൽ ശമതമാദികൾ മാത്രം മതി എന്നാണ്. അനുക്തം യജ്ഞാധിപർ വിവിധന്തി ഇത്യത്ര ന വിധിരുപലഭ്യത. അങ്ങനെ സ്വീകരിക്കാൻ പറ്റും. യജ്ഞാദി വിവിധന്തി ഇല്ലട്ടാണ്, അങ്ങനെ വിധിയായി സ്വീകരിക്കും. അനുക്ത യജ്ഞാദിഭിർ വിവിധന്തി ഇത്യത്ര ന വിധിരുപലഭ്യത. സത്യമുക്തം തഥാപി അപൂർവത്വ സംയോഗസ്യ വിധി പരിഗണി പറയുന്നു. അവിടെ അങ്ങനെ സ്വീകരിച്ചാലും അത് വിധിയല്ല, വിവിധന്തി എന്ന് പറയുന്നത് സ്വീകരിച്ചാലും അപൂർവമായ ഒന്ന് വിധിയാണ്. ഇത് അപൂർവമായതുകൊണ്ട് വിവിധക്ക് സാധനമായി യജ്ഞത്തെ നിർദ്ദേശിച്ചിരിക്കുന്ന അപൂർവമാണ്. എന്നുവെച്ചാൽ മറ്റ് പ്രമാണങ്ങളിലൂടെ ലഭ്യമല്ലാത്തതാണ് അപൂർവം. അപൂർവമായത് വിധിയാണ്. യാഗത്തെ പോലെ യാഗം അപൂർവമാണ്. സ്വർഗസാധനമായി യാഗം ഒരു പ്രമാണങ്ങളിലൂടെയും ലഭിക്കുന്നതല്ല. യാഗം വിധിയാണ്. അതുപോലെ യജ്ഞാദികളും വിവിധശാ സാധനമായി മറ്റൊരു പ്രമാണത്തിലൂടെയും ലഭ്യമല്ല, അതുകൊണ്ടത് വിധിയാണ്. അപൂർവത്വ സംയോഗസ്യ വിധി പരികല്പിക്കേയം യജ്ഞാദീനാം വിവിധശാ സംയോഗപൂർവം പ്രാപ്തവിനാനുവദ്യതയെ പറയുന്നു. യജ്ഞാദികളും വിവിധശയും തമ്മിലുള്ള ബന്ധം, വിവിധശാ സാധനമാണ് യജ്ഞം എന്നുള്ളത് മറ്റു പ്രമാണങ്ങളിലൂടെയൊന്നും പ്രാപ്തമല്ല. പ്രാപ്തമായതേ അനുവാദമാകും. പ്രാപ്തമല്ലാത്ത അപൂർവമായ ഒന്നിനെ നിർദ്ദേശിച്ചാൽ അത് വിധിയാണ്. നഹിയും യജ്ഞാദീനാം വിവിധശാ സംയോഗ അപൂർവം പ്രാപ്തം. യജ്ഞാദികൾക്കുള്ള വിവിധശാ സംയോഗം പ്രാപ്തമല്ല എന്നനുവദ്യ. അങ്ങനെ ആയിരുന്നെങ്കിൽ അനുവാദമാകാം. ഇവിടെ അനുവാദമല്ല, വിധിയാണ്. അപ്പോൾ ശമതമാദികളെ പോലെ തന്നെ യജ്ഞാദികളും വിവിധക്ക് അതുപോലെ തസ്മാത് പൂഷ പ്രവിഷ്ടഭാഗോ അദന്തകോ ഹി ഇത്യുമാദിഷു അശ്രുതവിധിക്കേഷു അപി വാക്യേഷു അപൂർവത്വാദ് വിധിം പരികല്പ്യ പൗഷണം പേഷണം വികൃതോ പ്രതീയേത ഇത്യാദി വിചാര പ്രഥമേ തന്ത്രേ പ്രഥമതന്ത്രം എന്ന് പറയുന്ന പൂർവമീമാംസ. അവിടെ ഒരു കാര്യത്തെക്കുറിച്ച് വിചാരം ചെയ്തിരിക്കുന്നു. പൗഷണം പേഷണം വികൃതു പ്രതീയേത അചോദന പ്രവൃത്തു. യാഗം രണ്ടു തരത്തിലുണ്ട്, പ്രകൃതിയും വികൃതിയും. എത്ര സമഗ്രാംഗ ഉപദേശ സപ്രകൃതി, എവിടെയാണോ ഏതൊരു യാഗത്തിലാണോ സർവ അംഗങ്ങളും വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രകൃതിയാകാം, അങ്ങനെ അല്ലാത്തത് വികൃതിയാകാം. ദർശപൂർണമാസ യാഗം എന്ന് പറയുന്നത് പ്രകൃതിയാകമാണ്, കാരണം അവിടെ അംഗങ്ങളെ എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് അംഗങ്ങളായി പല യാഗങ്ങളെയും ഇരിക്കുന്നുണ്ട്, അതെല്ലാം വികൃതിയാഗങ്ങളാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് പൂർവമീമാംസയിൽ ഇവിടെ ഒരു വാക്യത്തെ സംബന്ധിച്ചുള്ള വിചാരം വരുന്നുണ്ട്. തസ്മാത് പൂഷ പ്രപിഷ്ടഭാഗോ അദന്തകോഹി എന്ന്. പൂഷാവിന്, പൂഷാ ദേവത, ദേവതയ്ക്ക് ഹവിസ് സമർപ്പിക്കേണ്ടത് പ്രപിഷ്ടഭാഗമാണ്. എന്നുവെച്ചാൽ നല്ലവണ്ണം പൊടിച്ച്, തൈരിയൊന്നുമില്ലാതെ നല്ലവണ്ണം പൊടിച്ച് വേണം ആ ദേവന് ഹവിസ് സമർപ്പിക്കേണ്ടത്. എന്താ കാരണം? പല്ലില്ല. അദന്തകോഹി, ദേവന് പല്ലില്ല പൊടിച്ചു കൊടുത്തില്ലെങ്കിൽ. നിങ്ങൾ ചില തമാശകളൊക്കെ വരും പൂർവമീമാംസയില്. ഇപ്പൊ ദേവതയ്ക്ക് പല്ലില്ല എന്നങ്ങനെ മനസ്സിലായി, അതൊന്നും ചോദിക്കരുത്. വേദത്തിൽ പറഞ്ഞാൽ അതാണ്, പൊടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിന് അവിടെ പല്ലിന്റെ കാര്യം പറയുന്നില്ല, ഇവിടെ അത് പറയുന്നത് ഉപാസനയെ സംബന്ധിച്ച്, ഇത് പറയുന്നത് കർമ്മത്തെ സംബന്ധിച്ച്. അപ്പൊ പൂഷാവ് എന്ന് പറയുന്ന ദേവത എന്തായാലും പല്ലില്ലാത്ത ആളാണ്. അവിടെ പറയുന്നത് ഹിരണ്യഗർഭ ഉപാസനയുടെ ഭാഗമായിട്ടാണ്, അത് വേറെ. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, ഹവിസ് സമർപ്പിക്കുന്ന ദേവത. അപ്പോൾ ഇവിടെ ദർശപൂർണമാസ പ്രകരണത്തിലാണിത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദർശപൂർണമാസ യാഗത്തിൽ ഇങ്ങനെ ഒരു ദേവതയില്ല, പൊടിച്ചു കൊടുക്കുന്ന സംഭവം അവിടെ ഇല്ല. അതുകൊണ്ട് ദ്രവ്യദേവതകൾ തമ്മിലുള്ള സംബന്ധം അത് നിശ്ചിതമാണ്. ഒരു ദേവതയ്ക്ക് ഒരു ദ്രവ്യത്തെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ദേവതയ്ക്ക് അത് കൊടുത്തേ മതിയാകും. അപ്പോൾ ഇതിനെ എന്തു ചെയ്യുന്നു, വികൃതിയാഗത്തിൽ ഇതിനെ ബന്ധപ്പെടുത്തുന്നു. ദർശപൂർണമാസത്തിൻ്റെ വികൃതിയാഗത്തിൽ അവിടെ വിധിയെ കൽപ്പിക്കുന്നു, അവിടെ വിധിയെ അധ്യാകരിച്ച് വിധിയെ കൽപ്പിക്കുന്നു. എന്നുവെച്ചാൽ ഒരു വിധി പദമില്ലെങ്കിലും വിധിയെ, വിധിപദത്തെ അധ്യാകരിച്ച് വിധിയെ കൽപ്പിക്കുന്നതിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്. ദർശപൂർണമാസ പ്രകരണത്തിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞു. അവിടെ വിധിയില്ലെങ്കിലും അതിൻ്റെ വികൃതിയാഗത്തിൽ ഇതിനൊരു വിധിയായി സ്വീകരിക്കുന്നു. ഇവിടെ ഇത് പറഞ്ഞത് ഇത്രമാത്രം, വിധിയില്ലാത്തടത്തും വിധിയെ സ്വീകരിക്കാം എന്ന്. തസ്മാത് പൂഷ പ്രപിഷ്ടഭാഗോ അദന്തഹോഗി ഇത്യവുമാദിഷ്ട അശ്രുതവിധികേഷു ഇവിടെ വിധിപദമില്ല. ലിംഗിലോട്ട്, തവ്യത്ത് തുടങ്ങിയ പ്രത്യയങ്ങൾ വേണം. വിധിക്ക് അതില്ലാത്തതുകൊണ്ട് വാക്യേഷു, ഈ വാക്യത്തിൽ അതില്ല. അപൂർവത്വ, പക്ഷെ ഇത് അപൂർവമാണ്, മുമ്പൊരിടത്തും പ്രാപ്തമായ ഒന്നല്ല. അതുകൊണ്ട് ഇവിടെ വിധിയെ കൽപ്പിക്കുന്നു. പൗഷണം പേഷണം വികൃതോ പ്രതീയേത. അതുകൊണ്ടെന്താണ് പൗഷണം പേഷണം? പൂഷാ ദേവതയെ സംബന്ധിച്ചാണ് പൗഷണം. ആ ദേവതയെ സംബന്ധിച്ച് ഹവിസ് പൊടിക്കുക എന്നുള്ളത് വികൃതോ പ്രതീയേത, വികൃതിയാകത്തിൽ തന്നെ യോജിപ്പിക്കുന്നു. ഇത്യാദി വിചാര പ്രഥമേ തന്ത്രി പ്രവർത്തി. അതുകൊണ്ട് അവിടെ വിധി നേരിട്ട് ശ്രവിക്കാത്തിടത്തും വിധിയെ സ്വീകരിക്കുന്നു, അതുപോലെ ഇവിടെയും വിധിയെ സ്വീകരിക്കാം എന്നാണ്. തഥാചോക്തം വിധുർവാധാരണവത്. ഇതിന് മുമ്പ് വിധുർവാധാരണവത് എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞു ബ്രഹ്മസംസ്തു അമൃതത്വമേരി. അവിടെ നേരിട്ടൊരു വിധിയില്ലെങ്കിലും അവിടെ വിധിയെ കൽപ്പിച്ചിട്ട് ചതുർത്ഥാശ്രമത്തെ വിധിക്കുന്നതായി സ്വീകരിക്കാമെന്നുള്ളത് വിശദമായി ചർച്ച ചെയ്തതാണ്. സ്മൃതിഷു വിഭവദ്ഗീതാദ്യാസു അനഭിസന്ധായ ഫലം അനുഷ്ഠിതാനി യജ്ഞാദീനി മുമുക്ഷോർ ജ്ഞാനസാധനാനി ഭവന്തീനി പ്രപഞ്ചു. ഗീതയിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു. യജ്ഞദാന തപസ്ചൈവ നത്യാജ്യം കാര്യമേവ തത്. യജ്ഞോദാനം തപസ്ചൈവ പാവനാനി മനീഷിണ. അവിടെ വ്യക്തമായും നിർദ്ദേശിച്ചു. അപ്പൊ ഗീതയിൽ തന്നെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതും പറഞ്ഞു, യജ്ഞദാന തപസ്സുകളെ ഉപേക്ഷിക്കരുതെന്നും പറഞ്ഞു, സർവധർമ്മങ്ങളെയും പരിത്യജിക്കാനും പറഞ്ഞു. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനെ പരിസമാപ്തി. ഇങ്ങനെ പല സ്ഥലത്ത് സർവകർമ്മത്യാഗത്തെ നേരിട്ട് പറയുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. യജ്ഞദാന തപസ്സുകൾ തമ്മിൽ യജ്ഞദാന തപസ്സുകൾ ഉപേക്ഷിക്കാൻ പാടില്ലെന്നും പറയുന്നു, ഇതിന് വിരോധമില്ലെന്നും പറഞ്ഞു ഭാഷകാരൻ. എങ്ങനെയാണ് അധികാരഭേദം അനുസരിച്ച് അത് സർവം ഉപേക്ഷിക്കാൻ പറഞ്ഞ അതിന് യോഗ്യനായവന്, അതിന് യോഗ്യതയില്ലാത്തവന് യജ്ഞദാനങ്ങളെല്ലാം അനുഷ്ഠിച്ച് അത് ചിത്തശുദ്ധിയെ അതിലൂടെ സമ്പാദിക്കേണ്ടതാണ്. ഇതെല്ലാം അവിടെ വിശദീകരിച്ചു. അതുകൊണ്ട് അതിന് വിരോധമില്ല. അവിടെ ഗീതയിൽ യജ്ഞദാന തപസ്സുകളെ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നിടത്ത് അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ പൂർവാപര വിചാരം ചെയ്തിട്ട് ഭാഷ്യകാരൻ കണ്ടെത്തിയാണ് അധികാരമുള്ളവൻ മാത്രമേ യജ്ഞദാന തപസ്സുകളെല്ലാം ഉപേക്ഷിക്കാവൂ, അല്ലാത്തവൻ അതൊക്കെ അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ യജ്ഞദാന തപസ്സുകളൊന്നും തന്നെ അദ്വൈതത്തിന് വിരോധം ഉള്ളതല്ല. അതെല്ലാം അതിനധികാരികളായിട്ടുള്ളവർ അത് അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ ത്യാഗത്തിന് അനധികാരിയായിട്ടുള്ളവർ അതനുഷ്ഠിക്കണം. ഇങ്ങനെയെല്ലാം അദ്വൈതത്തിൽ ഇതിനെ സമന്വയിപ്പിക്കുന്നുണ്ട്. അവിടെ വിശേഷം അവിടെ പറഞ്ഞു അത് ജ്ഞാനസാധനമാകുന്നതിന് സംഘം തെക്വ ഫലാനിച്ച ആ കർമ്മങ്ങളിലുള്ള സംഘത്തെയും കർമ്മഫലത്തെയും ഉപേക്ഷിച്ചിട്ട് എന്നും പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ അത് ചിത്തശുദ്ധിക്ക് ഉതകൂ. അതാണ് സ്മൃതിഷുഭി ഭഗവത്ഗീതാധ്യാസം. അനഭിസന്ധായ ഫലം, ഫലത്തെ ഇച്ഛിക്കാതെ സംഘത്തെ ത്യജിച്ചിട്ടെന്നും അവിടെ പറയുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ടും ഫലത്തെ ഇച്ഛിക്കാതെ അനുഷ്ഠിതാനി യജ്ഞാദീനി അജ്ഞാനികൾ മുമുക്ഷോർ ജ്ഞാനസാധനാനി ഭവന്തി, മുമുക്ഷ അത് ജ്ഞാനസാധനമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കൊണ്ട് സർവാപേക്ഷ എന്ന് പറയുന്നത് ശ്രുതിയിലും സ്മൃതികളിലും എല്ലാം അംഗീകരിച്ച കാര്യമാണ്. തസ്മാത് യജ്ഞാദീനി ശമതമാദീനി ച യഥാശ്രമം സർവാണീവ ആശ്രമകർമാണി വിദ്യ ഉത്പത്തു അപേക്ഷിതവ്യാനി. അപ്പോൾ ഇവിടെ പറയുമ്പോഴെല്ലാം പ്രത്യേകിച്ചെടുത്ത് പറയും, യജ്ഞാദികളും ശമതമാദികളും എല്ലാം ആശ്രമകർമ്മങ്ങളാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസവും പറഞ്ഞു. ശമാദികൾ എങ്ങനെ ജ്ഞാനത്തിന് സഹകാരിയായിരിക്കുന്നു, യജ്ഞാദികൾ എങ്ങനെ സഹകാരിയായിരിക്കുന്നു, രണ്ടും പറഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് തീരുന്നില്ല, വിശദമായി വീണ്ടും ചർച്ച വരും. ആർക്കൊക്കെയാണ് യജ്ഞാദികൾ ഉപകരിക്കുന്ന, ആർക്ക് ഉപകരിക്കുന്നില്ല, എല്ലാം വീണ്ടും ചർച്ച വരും ഇവിടെ തന്നെ. അപ്പൊ രണ്ടും നമ്മളുടെ പ്രധാന വ്യത്യാസം പറഞ്ഞു. യജ്ഞാദികൾ എങ്ങനെ സഹകാരിയാകുന്നു എന്ന് പറഞ്ഞു ജ്ഞാനത്തിന്, ആ ബഹിരംഗ സാധനം. സമതമാദികൾ അന്തരംഗ സാധനം, അത് നേരത്തെ പറഞ്ഞു, കൂടുതൽ വിശദീകരിക്കും. അതുകൊണ്ട് ഈ കർമ്മങ്ങളെ ഭാഷകാരനും സർവകർമ്മ ത്യാഗത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതൊരിക്കലും അനധികാരിക്ക് അത് നിർദ്ദേശിക്കുന്നു എന്നർത്ഥമില്ല, അധികാരികൾക്ക് മാത്രം. തസ്മയജ്ഞാദീനി ശമതമാദീനിച്ച യഥാശ്രമം, അതും പറയുന്നു. യഥാശ്രമത്തിനനുസരിച്ച് ആശ്രമം ഒരു പ്രധാന സംഭവം. ബ്രഹ്മചര്യം, ഗർഭസ്ഥ്യം, വനപ്രസ്ഥ സന്യാസം, ഈ ആശ്രമങ്ങൾക്കനുസരിച്ചാണ് ഇതെല്ലാം അനുഷ്ഠിക്കേണ്ടതും ത്യജിക്കേണ്ടതും. രണ്ടും ആശ്രമം നോക്കിയിട്ടാണ്. വിദ്യോത്പത്തു അപേക്ഷിത, അതുകൊണ്ട് സർവാശ്രമകർമ്മങ്ങളും ശമതമാദികളുൾപ്പെടെ വിദ്യോത്പത്തിയിൽ ആശ്രയിക്കേണ്ടതാണ്. അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് മറക്കരുത്. അപ്പം ഇത് മറന്നിട്ടാണ് ഭാഷ്യക്കാരനെ ആക്ഷേപിക്കുന്നത്. ഭാഷ്യക്കാരൻ എന്ത് ചെയ്തു, എല്ലാവരും ഈ കർമ്മം ഉപേക്ഷിക്കാൻ പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തകരാറ് എന്നെല്ലാം പറയുന്നു. ആള് നിരപരാധിയാണ് എന്ന് തന്നെ പറയുന്നു. തത്രാപി ഏവൻ വിദിതി വിദ്യാ സംയോഗാ പ്രത്യാസന്നാനി വിദ്യാസാധനാനി സമാധീനി യുധിഷാ സംയോഗാത്തു ബാഹ്യതരാണി യജ്ഞാദീനി ഇതി വ്യക്തവ്യം. അതിനുള്ള വ്യത്യാസം ഇതാണ്, ഏവം വിത്ത് എന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വിദ്യാസാധനമായി അടുത്തിരിക്കുന്ന ശമതമാദികൾ, അത് മുമ്പ് വിശദമായി പറഞ്ഞാണ്. ജ്ഞാനം ഉള്ള ഒരുവനിലും അത് തുടരുന്നു, യജ്ഞാദികൾ ജ്ഞാനമുള്ളവനിൽ തുടരുന്നില്ല, വ്യത്യാസമുണ്ട്, അതവിടെ കാണുന്നില്ല. വിദ്യാസംയോഗാത് പ്രത്യാസന്നാനി വിദ്യാസാധന, പ്രത്യാസന്നമാണ് വിദ്യാസാധനങ്ങൾ. സമാധീനി സമാധികൾ, വിദുഷാ സംയോഗാത്ത്, മറ്റത് വിദ്യയോട് ചേർത്താണ് പറയുന്നത്, ജ്ഞാനത്തോട് ചേർത്താണ് ശമതമാദികളെ പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടവിടെ ഏവം വിത്ത് എന്ന് തുടങ്ങുന്നതുകൊണ്ട് ജ്ഞാനത്തോട് ചേർത്താണ് സമാഹിതോ ഭൂത്വ ആത്മന്യോ ആത്മാനം പരിസ്ഥിതി. അപ്പോ തത്വജ്ഞൻ അവനിൽ ശമതമാദികളെല്ലാം സഹജമായി തന്നെ ഇരിക്കുന്നു, അതുകൊണ്ട് അത് വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുമ്പ് എന്താ പറഞ്ഞത്, വിദിഷന്തി യജ്ഞേനദാനേന, അതെല്ലാം വിവിദിഷയോട് ബന്ധപ്പെട്ടിരിക്കുന്ന യജ്ഞദാനങ്ങൾ. ബാഹ്യതരാണി, അതാണ് ബഹിരംഗം എന്ന് പറഞ്ഞു. യജ്ഞാദീനി വ്യക്തി ഇത് വേർതിരിച്ചറിയണം എന്നാണ്. അപ്പോൾ തത്വജ്ഞാനിയിൽ ഭാഷകാരം പറയുന്നതനുസരിച്ച് യജ്ഞാദികൾ ഇല്ലെങ്കിലും അതുകൊണ്ട് ദോഷമില്ല, കണ്ടില്ലെങ്കിലും യജ്ഞാദികൾ ഉപേക്ഷിക്കുന്നു. പക്ഷേ യജ്ഞാദികൾ ആവശ്യമില്ലാത്തതല്ല, പക്ഷെ അവിടെ കാണുന്നത് ശമതമാദികളാണ്. അത് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ കൽപ്പതരു പരിമളം ഒക്കെയാണ് ഭാമതിയുടെ വ്യാഖ്യാനം. അവിടെ വിശദീകരിക്കുന്നു ബ്രഹ്മത്തിൻ്റെ സ്വരൂപം തന്നെ എന്താണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ശമസ്വരൂപമാണ്. അവ ആ തത്വത്തെ അറിയുന്നവന് പിന്നെ ശമമല്ലാതെ എന്താ കാണുന്നു? അല്ലാതെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് ആണ് പറയുന്നത് ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഏത് അല്ല ഇത് അവിടെ വ്യാഖ്യാനിച്ചെന്ന് ഞാൻ പറഞ്ഞതാ, ഓർമ്മ വന്നത് കൊണ്ട് പറഞ്ഞതാ. ഭാമതിയുടെ വ്യാഖ്യാനം കൽപ്പതരു, എന്റെ വ്യാഖ്യാനം പരിമളം. അവിടെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക, മനസ്സിലാക്കാൻ പ്രയാസമുള്ളതല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ സംസ്കൃത ജ്ഞാനം വെച്ച് തന്നെ മനസ്സിലാക്കാം നിങ്ങൾ എത്ര മോശക്കാരാണെന്ന് എനിക്ക് അഭിപ്രായം ഇപ്പം ഇല്ല. അടുത്ത അധികരണത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സർവാന്നാനുമതിച്ച പ്രാണാതിയെ തദ്ദർശനാഥ്. ഇത് ഭക്ഷ്യാഭക്ഷ്യ വിചാരം, എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കണ്ട എന്നുള്ള കാര്യം. അത് പൊതുവായി ഇവിടെ പറയണം, പക്ഷെ ഉപാസനാ പ്രകരണത്തെ എടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യാൻ കാരണം സ്മൃതികൾ ആണ് പ്രധാനമായിട്ട് ഈ കാര്യത്തിൽ വിധി നിഷേധങ്ങളുള്ളത്. ഭക്ഷ്യ പേയങ്ങളെ സംബന്ധിച്ച്, ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ പേയം രണ്ടും എടുക്കണം, തിന്നുന്നതും കുടിക്കുന്നു. എന്ത് കഴിക്കാം എന്ത് കഴിക്കാൻ പാടില്ല, അത് പൊതുവെ ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്കല്ല, എല്ലാവർക്കും ആശ്രമധർമ്മങ്ങൾ, വർണ്ണ ആശ്രമധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഒരു പ്രധാന കാര്യമാണ്. അത് പിന്നെ ഇവിടെ ഉപാസകന്മാരെ സംബന്ധിച്ച് പ്രത്യേകം പറയും. പ്രാണസമാധേശ്വരേ ഛന്ദോഗാനാം നവംവിധി കിഞ്ചന അനന്നം അനന്നം ഭവതി ഇതി. പ്രാണസംവാദത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഛന്ദോഗ്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഉപാസിക്കുന്നവന് കിഞ്ചൻ അനന്നം ഭവതി, അന്നമല്ലാത്തത് ഒന്നുമല്ല എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ സംശയം വരുന്നത് ഇങ്ങനെ ചില സിദ്ധന്മാരെ കുറിച്ചൊക്കെ പറയുന്നു, അവരിരുമ്പ് ഉരുക്കി കുടിച്ചാലും അവരെ ബാധിക്കില്ല എന്നൊക്കെ പറയാം. അതുപോലെ ഉപാസകന് എന്തും ഭക്ഷിക്കാമോ എന്നാണ്. എന്നുവെച്ചാൽ അങ്ങനെ സിദ്ധന്മാരെ പാപം ഒന്നും സ്പർശിക്കുന്നില്ല, പൊതുവെയുള്ള ഒരു ധാരണയാണ്. അതുകൊണ്ട് അവരെന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒന്നും അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഉപാസകനും അങ്ങനെയാണോ, വർണ്ണ ആശ്രമധർമ്മങ്ങളനുസരിച്ച് ജീവിക്കുന്നവർക്കും അങ്ങനെയാണോ, ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നും ഭക്ഷിക്കാമോ, അത് പാടില്ല എന്നാണ് സിദ്ധാന്തം. അപ്പോൾ ഇവിടെ കിഞ്ചൻ അനന്നം ഭവതി, ഒന്നും തന്നെ അവൻ അന്നമല്ലാതാകുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിച്ചാലെന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. കുറച്ച് കഴിച്ചാലെന്താ കുഴപ്പം, ബീഫ് കഴിച്ചാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പാടില്ലെന്നാണ് സിദ്ധാന്തം, അത് കഴിക്കാൻ പാടില്ലാത്തതൊന്നും കഴിക്കരുത്. കിഞ്ചൻ അനന്നം ഭവതി, എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇനി വിശദീകരിക്കുക. അതായത് പ്രാണോപാസനയാണ്. അപ്പോൾ പ്രാണോപാസന ചെയ്യുന്നവന്റെ ഭാവനയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? സർവവും പ്രാണന്റെ അന്നമാണ് എന്നാണ്. തെറ്റിദ്ധരിക്കരുത്, ദുർവ്യാഖ്യാനം ചെയ്ത് അത് അടുത്ത് വിശദീകരിക്കും. പറയുക, കഴിക്കാനും പറ്റത്തില്ല. ഇപ്പോൾ കഴിക്കണമെന്ന് വിചാരിച്ചാൽ എല്ലാം കഴിക്കാൻ പറ്റും, പറ്റുന്നില്ലല്ലോ. ചൊറിയുന്നതും കടിക്കുന്നതും ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. എന്തെല്ലാം സാധനം കൊണ്ട് കഴിക്കാൻ പറ്റാത്ത ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്തും കഴിച്ചോളാന്ന് വിചാരിച്ചാൽ എല്ലാം കഴിക്കും, അത് സാധ്യമാകുന്ന കാര്യമല്ല. പക്ഷെ ഉപാസകൻ ഇങ്ങനെ ചിന്തിക്കുന്നു. എന്താണ് പ്രാണൻ? സർവ അത്താവാണ്, സർവത്തെയും ഭക്ഷിക്കുന്നവനാണ്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. എന്ന് വിചാരിച്ചെല്ലാം കഴിക്കരുത് എന്നാണ് ഈ രീതി. അത് സിദ്ധാന്തമായി പറയും. തഥാവാചസ്നേയിനാം ബൃഹദാരണ്യത്തിലും പറയുന്നു, നഹവാസ്യ അനന്നം ജഗ്ധം ഭവതി ന അനന്യം പ്രതിഗ്രഹീതം. അവൻ ഭക്ഷിക്കാത്ത ഒരന്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ പ്രാണനെ കുറിച്ചാണ് പറയുന്നത്. ഇത് തെറ്റിദ്ധരിക്കുന്നു. അവിടെ ഇത് ഉപാസനെ കുറിച്ച് പറയുന്നു എന്നാണ് ചിലർ തെറ്റിദ്ധരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് പ്രാണ ഉപാസനയുടെ പ്രകടനമായതുകൊണ്ട് തന്നെ ഇത് പ്രാണന്റെ വിശേഷങ്ങളാണ്. പ്രാണന് പ്രാണൻ ഭക്ഷിക്കാത്തതൊന്നുമില്ല. സർവം പ്രാണന് അധീനമല്ലേ. അതുകൊണ്ട് അനന്നം ജഗ്ദം ഭവതി എന്ന അനന്യം പ്രതി അവൻ സ്വീകരിക്കാത്തതായിട്ടൊന്നുമില്ല ഭക്ഷണത്തിന് വേണ്ടി. ഇതെല്ലാം പ്രാണനെ ഉദ്ദേശിച്ചിട്ടാണ്, ഉപാസകനെ ഉദ്ദേശിച്ചിട്ട് അല്ല. പക്ഷെ ഉപാസകനെ ഉദ്ദേശിച്ചത് എന്താണോ, അവനിത് ഭാവന ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഭാവന ചെയ്യേണ്ട പ്രവർത്തിക്കാൻ പോയാൽ അത് അപകടമാണ് എന്നർത്ഥം. ഇതെല്ലാം ഇങ്ങനെ പല സ്ഥലത്തും വരുന്നതുകൊണ്ട് ചിലർ ഇത് പ്രാണന് വേണ്ടി ആണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് പാടില്ല. പിന്നെ ചിലർ പറയാം അങ്ങനെ ഒരു സിദ്ധനുണ്ട് കഴിക്കുന്നതുകൊണ്ട് കഴിച്ചുകൂടെ അതും പാടില്ല. ശ്രമമേവ അസ്യ അദനീയമേവ ഭൂതി. പൂർവക്ഷ പറയണം, എന്ത് വേണോ കഴിക്കാം, ഒരു പ്രശ്നമില്ല, ഒന്നും ബാധിക്കത്തില്ല. കിമിതം സർവാന്ന അനുജ്ഞാനം സമാധിവത് വിദ്യാംഗം വിധിയേതവത സ്തുത്യർത്ഥം സങ്കീർത്തി സംശയേ വിധിരുതി തവത് പ്രാപ്ത. ഇവിടെ സംശയം വരുന്നു. സർവാന്നാനുജ്ഞാനം, സർവവും ഭക്ഷിക്കുന്നതിനുള്ള പെർമിഷൻ, സമാധികളെ പോലെ, സമുദമാധികളെ പോലെ. വിദ്യാംഗമാണോ വിധിയേത് ഉദസ്തുത്യർത്ഥം, അത് സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സങ്കീർത്തതീതി സംശയേ വിധിരുതി താവത് പ്രാപ്ത. ഇത് മറ്റൊന്നുകൂടെയുണ്ട്. ഇത് വളരെ വിവാദമുള്ള ഒരു വിഷയമാണ്. കഴിക്കാമോ കഴിക്കാൻ പാടില്ലയോ എന്നുള്ള കാര്യം. ഭാഷ്യകാരന്റെ നിലപാടാണ് ഇവിടെ പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്നത് ആഹാര ശുദ്ധേ സത്വശുദ്ധി, ആഹാരശുദ്ധി കൊണ്ടാണ് അന്ധക്കണ്ണ ശുദ്ധി. അതിനീ വ്യാഖ്യാനിക്കും. ഇങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതൊന്നും കഴിക്കാൻ പാടില്ല. വേദത്തിൽ തന്നെ ചില ഭാഗത്ത് ഇതെല്ലാം കഴിക്കുന്ന കാര്യവും വരുന്നുണ്ട്. പുരാണങ്ങളിലും മറ്റുമാണെങ്കിൽ ധാരാളമുണ്ട്. ഇതെല്ലാം കൂടെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഓരോ സന്ദർഭം അനുസരിച്ചാണ് ഓരോടത്തും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷെ ഭക്ഷ്യകാരന്റെ സിദ്ധാന്തം തന്നെ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. കിമിതം സർവാന്ന അനുജ്ഞാനം സമാധിവത് വിദ്യാംഗം. സമാധികളെപ്പോലെ സർവാന്നം ഭക്ഷിക്കാൻ പറഞ്ഞത് ജ്ഞാനത്തിന്റെ അംഗമാണോ? ഉദ സ്തുത്യർത്ഥം സംഖ്യ, അതേ കേവല സ്തുതിയാണോ? സംശയ വിധിരീതി തവത്ര, പുറപക്ഷി പറയുന്നത് കഴിക്കാം, എന്ത് വേണോ കഴിക്കാം. സദാഹി പ്രവൃത്തി വിശേഷകര ഉപദേശോ ഭവതി. അത പ്രാണവിദ്യാസന്നിധാന തദംഗത്വനെയും നിയമ നിവൃത്തിരുപദിശ്യത്തെ. ഇവിടെ അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഉപദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പ്രവൃത്തി വിശേഷകര, പ്രകൃതി പ്രവൃത്തി വിശേഷത്തിൽ പ്രവർത്തിപ്പിക്കുന്നതാണ്, വിശേഷ പ്രവൃത്തികൾ ചെയ്യിക്കുന്നതാണ് ഉപദേശം. അപ്പം ഇവിടെ ഒരു ഉപദേശമാണ്, അന്നമല്ലാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഭൂതി അഥ പ്രാണവിദ്യാസന്നിധാന, പിന്നെ പ്രാണവിദ്യയുടെ സന്ദർഭത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊരു നിയമം, സർവത്രയല്ല കുറഞ്ഞ പക്ഷം പ്രാണവിദ്യയുടെ ഭാഗമായിട്ടെങ്കിലും ഭക്ഷിക്കാം, അതാണ് നിയമ നിവൃത്തി. അതുകൊണ്ട് പ്രയോജനം എന്താണ്? മറ്റുള്ളടത്തൊന്നും ഭക്ഷിക്കരുത്. അങ്ങനെ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിലല്ല സ്വീകരിക്കാമെന്നാണ് പൂർവക്ഷി പറയും. സിദ്ധാന്തി ഇതിനെ തന്നെ വ്യാഖ്യാനിച്ചിട്ട് പറയുന്നു, ഇത് വാസ്തവത്തിൽ എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കണ്ട എന്നുള്ള കാര്യത്തിൽ വിദ്യയുടെ അംഗമാക്കാൻ വേണ്ടിയിട്ട് അത് ആ ഒരു നിയമം അതിന് വേണ്ടിയിട്ടാണ് വിചാരം. എല്ലാം ഭക്ഷിക്കാൻ പാടില്ല. യഥാ പ്രവൃത്തി വിശേഷകർ ഉപദേശോ ഭവത്യത പ്രാണവിദ്യാസന്നിധാന തദംഗത്വനയും നിയമ നിവൃത്തി ഉപദേശത്തെ. പൂർവക്ഷി പറയാം, നന്യവും സതി ഭക്ഷ്യാഭക്ഷ്യ വിഭാഗശാസ്ത്രം വ്യാഘാത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നത് ഭക്ഷിക്കണം ഇന്നത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് സ്മൃതികളിലെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് വിരോധം വരുമല്ലോ. വാസവനെല്ലാം ഭക്ഷിക്കാമെന്നും മറ്റും വന്നു കഴിഞ്ഞാൽ ഇന്ന് കളഞ്ചം ഭക്ഷയെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഉള്ളി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നിഷേധിച്ചിരിക്കുകയാണ്, നിഷേധിച്ചാൽ ഭക്ഷിക്കാൻ പാടില്ല. വേദത്തെ മുറുകെ പിടിക്കുന്നവരത് ഭക്ഷിക്കാറില്ല. സുരാം പിപേ, കുടിക്കരുത് മദ്യം. നമ്മുടെ സൗകര്യം പോലെ ഇതിനൊക്കെ മാറ്റം വരുത്താൻ അവകാശമുണ്ട്. വർണ്ണ ആശ്രമധർമ്മങ്ങൾ പിന്തുടരുന്നവർ ഇതൊന്നും മാറ്റാൻ അവകാശമുണ്ട്, അതനുസരിച്ച് തന്നെ പോകണം എന്നാണ് ഭക്ഷ്യാഭക്ഷ്യ വിഭാഗശാസ്ത്രം സ്മൃതികളിൽ പറയുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥകൾ പാലിക്കേണ്ടവരുടെ നിയമങ്ങളെക്കുറിച്ച് പറയുമ്പം ഇതൊക്കെ പാലിച്ചേ തീരും, ഇത് മാറ്റാൻ പറ്റില്ല. കുറച്ച് ഭേദഗതി വരുത്തുക, അങ്ങനെ പറ്റില്ല. മദ്യം വേണ്ട, ഉള്ളിയാകാം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇത് പാടില്ല എന്ന് വെച്ചാൽ പാടില്ല തന്നെ, കഴിക്കാനേ പാടില്ലെന്നാണ് ശാസ്ത്രം പറയുന്നതാണ്. ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ ആരും തിരിച്ചറിയരുത്. നിയമസതി ഭക്ഷ്യാഭക്ഷ്യവിഭാഗശാസ്ത്രം വ്യാഘാതശ, അല്ലെങ്കിൽ ഭക്ഷ്യാഭക്ഷ്യ വിഭാഗശാസ്ത്രത്തിന് വ്യാഘാതം വരും, പരസ്പര വിരോധമാകും. ഒരിടത്ത് കഴിക്കരുതെന്ന് പറഞ്ഞു, സർവാന്ന ഭക്ഷണം നിഷേധിച്ചിരിക്കുകയാണ്, എന്തും കഴിക്കാൻ പാടില്ല, ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. നിഷദോഷ ദോഷമില്ല സാമാന്യ വിശേഷഭാവ ബാധപോത്തെ പറയുന്നു. സാമാന്യ വിശേഷമായി സ്വീകരിക്കുക, അങ്ങനെയുണ്ടല്ലോ. അതനുസരിച്ച് സാമാന്യമായി പറഞ്ഞിരിക്കുകയാണ്. സാമാന്യമായിട്ടാണ് ഭക്ഷ്യാഭക്ഷ്യ നിഷേധം വന്നത്. വിശേഷിച്ച് ചില സ്ഥലങ്ങളിൽ പറയുന്നതുകൊണ്ട് നിജം ഇവിടെ പ്രാണോപാസകന് എന്തും ഭക്ഷിക്കാം, എല്ലാവർക്കും അത് പാടില്ല. ബാക്കി ഉള്ള വർണ്ണ ആശ്രമികൾക്ക് വർണ്ണികൾക്കും ആശ്രമികൾക്കും അത് പാടില്ല. പ്രാണോപാസകന് വേണമെങ്കിൽ എന്തും ഭക്ഷിക്കാം, അങ്ങനെ എടുക്കുക. അതാണ് സാമാന്യ വിശേഷം ബാധ ബുദ്ധി, അതിൻ്റെ ബാധ വരും. നിജം കഴിക്കരുത്, ഇന്നതിന്നതൊന്നും കഴിക്കരുത്, എല്ലാം ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ള ആ നിഷേധത്തിൻ്റെ ബാധ വരും. പ്രാണോപാസകന് അത് ബാധകമല്ല എന്നിങ്ങനെ. യഥാ പ്രാണിഹിംസാ പ്രതിഷേധസ്യ പശു സപ്ജ്ഞപന വിധിന ബാധ മാഹിംസ്യ സർവഭൂത. ഓരോ പ്രാണികളെയും കൊല്ലരുതെന്നാണ് വിധി. പക്ഷേ വേദത്തിൽ തന്നെ പലയിടത്തും നേരിട്ട് യാഗത്തിൽ ആട്ടിനെ ഹോമിക്കാൻ ഹവിസായി അർപ്പിക്കാൻ വിധിച്ചിരിക്കുന്നു. പലയിടത്തും ഹിംസ പറയുന്നുണ്ട്. അപ്പോൾ അത് അപവാദമാണ്. ഉത്സർഗ അപവാദ ന്യായം രണ്ട് സ്വീകരിക്കും. അപ്പോൾ യാഗത്തിൽ അല്ലാതെ വേറെടുത്തും കൊല്ലരുത്. യാഗത്തിൽ വേണമെങ്കിൽ കൊല്ലാം എന്നാണ്. യഥാ പ്രാണിഹിംസ പ്രതിഷേധസ്യ പശുസപ്ഞപന വിധനാ ബാധ. പശുസപ്ഞപനം എന്ന് വെച്ചാൽ പശുഹിംസ. പശു എന്ന് വെച്ചാൽ ആടാണ്, ആട് കുതിര. മലയാളത്തിലെ പശുവല്ല. ബാധിക്കുന്നു, അത്യാവശ്യം യാഗത്തിൽ കൊല്ലാം. അല്പം അതിൽ നിന്ന് കഴിക്കുകയും ചെയ്യാം. ഇതിനെല്ലാം വേദത്തിൽ വിധിയുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് എന്താണോ, സാമാന്യമായി നിഷേധിച്ചിരിക്കുന്നത് അതിന് ചില സന്ദർഭങ്ങളിൽ അതിന് അപവാദമാണ്. ഇതെങ്ങനെ തീരുമാനിക്കും? വേദം. വേദത്തിൽ പറഞ്ഞോ അത് സ്വീകരിക്കും. അവിടെ ഉത്സർഗ അപവാദ ന്യായം ഇതൊക്കെ അംഗീകരിക്കാം. അതുകൊണ്ട് പ്രാണോപാസകന് എന്തും ഭക്ഷിക്കാം, ഇത് പൂർവക്ഷി പറയാം. പക്ഷെ ഈ നിയമം എല്ലാവർക്കും സമ്മതമാണ്. ഉത്സർഗ അപവാദ ന്യായത്തെ എല്ലാവരും സ്വീകരിക്കുന്നു. പൂർവക്ഷിക്കും സിദ്ധാന്തിക്കും സമ്മതമാണ്. അതുകൊണ്ടാണല്ലോ സിദ്ധാന്തി പൂർവക്ഷിയോട് പൂർവക്ഷി സിദ്ധാന്തിയോടും പറയുമ്പോഴേ ഇതെല്ലാം ഇതെല്ലാവരും പറയുന്നു. പൂർവക്ഷം എല്ലാം ഭക്ഷിക്കാമെന്ന് സിദ്ധാന്തി അത് പാടില്ല എന്നാണ്. വേറുദാഹരണം പറയുന്നു. യഥാചന കാഞ്ചന പരിഹരേ തന്വർത്തം ഇത്തനേന വാമദേവ്യവിദ്യാവിഷേണ സർവസ്ത്രീ അപരിഹാരവചനേന തസ്സാമാന്യ വിഷയം ഗമ്യാഗമ്യ വിഭാഗശാസ്ത്രം ബാധ. ഇതുപോലെ സ്മൃതികൾ വളരെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഗമ്യാഗമ്യ വിവേചനം. സദാചാരത്തെ സംബന്ധിച്ചാണ്. വർണ്ണികളും ആശ്രമികളുമായിട്ടുള്ള ആൾക്കാർ, ഒരു പുരുഷനെ സംബന്ധിച്ച് പരസ്ത്രീ ഗമനം നിഷിദ്ധമാണ്. അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നു. പാടില്ല, സദാചാരത്തിൻ്റെ ഭാഗമാണ്, പാപമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് സാമാന്യ നിയമമാണ്, എല്ലായിടത്തും പറയുന്നുണ്ടെങ്കിലും ശ്രുതിയിൽ ചില തമാശകളൊക്കെ കാണും. വാമദേവ്യ വിദ്യ എന്ന് പറയുന്നത് ഇത് സാമോപാസനയുടെ ഭാഗമാണ്. സാമോപാസനയുടെ ഭാഗമായി പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നിടത്താണ് ഈ വാമദേവ്യ വിദ്യ എന്ന് വെച്ച ഉപാസന. അവിടെ പറയുന്നത് ഈ പറയുന്ന വാമദേവി ഉപാസന ചെയ്യുന്നവനെ സംബന്ധിച്ച് പരസ്ത്രീ അഗമ്യാണെന്നുള്ള നിയമമില്ല എന്നാണ്. എന്ന് മാത്രമല്ല ഏത് സ്ത്രീയും ഗമ്യമാണെന്നും കൂടെ പറയുന്നു, വിധിച്ചിരിക്കുകയാണ്. അവിടെ ഒരു സംശയം വരെ, ഇതെന്ത് മര്യാദയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കൊണ്ടുണ്ട്. പ്രതി ഉപാസകൻ, ഉപാസകന് അങ്ങനെയൊക്കെ, അതൊക്കെ ശരിയാണോ? സദാചാര വിരുദ്ധമായ കാര്യങ്ങളല്ലേ? അതൊക്കെ പാടുണ്ടോ? ഒരു സ്ത്രീയും വിടരുതെന്നാണ് അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ന കാഞ്ചന പരിഹരേ, ഒരു സ്ത്രീയും വിടരുതെന്നാണ്. ഇതൊക്കെ എന്ത് മര്യാദയാണ്? വേദത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്നൊന്നും ചിന്തിക്കരുത്. വേദമാണ് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നു. വചന പ്രാമാണ്യച്ച ധർമ്മാവഗതേഹി, ഇവിടെയല്ല അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ധർമ്മം എന്ത് അധർമ്മം എന്തെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. അതിന് പ്രമാണം എന്താണ്? വേദവചനം. വേദവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദോഷമില്ല. വേദം വിധിച്ചിരിക്കുകയാണ് അത്. കാഞ്ചന പരിഹരേ, പരിഹരിക്കരുതെന്ന് വെച്ചാൽ ഒഴിവാക്കരുതെന്നാണ്. അപ്പോൾ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഗമ്യാപ ഗമ്യ വിചാരമൊന്നും അവിടെ പാടില്ല. ഇതിൽ കടന്നു കൈയല്ലേ എന്ന് ചിന്തിച്ചു പോവും. പക്ഷെ വേദം പറഞ്ഞിരിക്കുകയാണ്, ഭാഷകാരനും പറഞ്ഞിരിക്കുന്നു. ധർമ്മത്തെ അറിയേണ്ടത് വേദത്തിൽ നിന്നാണ്. വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ധർമ്മമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം മനുഷ്യന്റെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കരുതെന്നാണ് പറയുന്നത്. അതാണ് ഭാഷകാലം പറഞ്ഞ എന്താണ് ഇത്തരം കാര്യങ്ങളിൽ വേദമാണ് പ്രമാണം, വേദത്തിൽ പറഞ്ഞ അധർമ്മം. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടാകും. എന്നാലും അങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ വേദത്തെ കുറിച്ച്, ഋഷിമാരെ കുറിച്ച് എന്നൊക്കെ നിങ്ങൾ പറയും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്കറിയാം, പറയേണ്ട കാര്യമില്ല. എപ്പോഴെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ ബുദ്ധിമുട്ടി. അപ്പൊ ഇങ്ങനെയുള്ള ചില തമാശകളൊക്കെ ഉണ്ട് വേദത്തിന്. അപ്പൊ അവിടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് അത് തെറ്റാണ്, അരുതാത്ത കാര്യമാണ്. പക്ഷെ വേദം പറഞ്ഞിരിക്കുന്നു ഒരു സ്ത്രീയും വിടരുതെന്ന്. അപ്പൊ അതിന് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന സമാധാനം ഇതാണ്, വേദം പ്രമാണമാണ് ധർമ്മത്തിന്റെ കാര്യത്തിൽ. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് അത് അധർമ്മം എന്ന് പറയാൻ പാടില്ല എന്നാണ്. സ്ത്രീയുടെ കാര്യം കഷ്ടം എന്നല്ല കൂടുതലൊന്നും പറയാനില്ല. യഥാച എന്ന കാഞ്ചന പരിഹരെ തദ് വ്രതം, അതൊരു വ്രതമായി സ്വീകരിക്കണമെന്നാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ആര്? ഈ ഉപാസകൻ, വാമ ദേവ്യ ഉപാസകൻ. ഇവിടെ എന്ത് ചെയ്യുന്നു? കാഞ്ചന പരിഹരേ തദ്വ്രതം ഇത്യനേന വാമദേവ്യ വിദ്യാവിഷയേണ സർവസ്ത്രീ അപരിഹാര വചനേന. സർവസ്ത്രീ അപരിഹാരം, അപരിഹാരം എന്ന് വെച്ചാൽ പരിഹരിക്കുക എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, അപരിഹാരം എന്ന് വെച്ചാൽ ഉപേക്ഷിക്കാതിരിക്കുക. ഒരു സ്ത്രീയും വെറുതെ വിടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സാമാന്യ വിഷയം ഗമ്യാഗമ്യ വിഭാഗശാസ്ത്ര ബാധ്യത. സാമാന്യമായി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗമ്യാഗമ്യ വിചാരം, വർണ്ണിയും ആശ്രമിയുമായിട്ടുള്ള പുരുഷന്മാർ അവർ പരസ്ത്രീയെ പ്രാപിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമത്തിന് ഇവിടെ ബാധ വന്നിരിക്കുകയാണ്. ഭക്ഷ്യകാരനും അംഗീകരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പരസ്ത്രീ ഗമനം ദോഷമല്ല, അതും ഉപാസകൻ. അപ്പൊ ഇതിന് വേറെ നമുക്ക് യുക്തിയുണ്ടെന്ന് സമാനം പറയാനുണ്ട്. എന്താ ഇങ്ങനെ പറഞ്ഞു? അധർമ്മമല്ലേ, ദുരാചാരമല്ലേ എന്നൊന്ന് ചോദിക്കാൻ പാടില്ല. ചോദിക്കാതിരിക്കാനാണ് ഭാഷ്യകാരം പറഞ്ഞത്. വചന പ്രാമാണ്യച്ച ധർമാവഗതേ, ശ്രുതി പറഞ്ഞിരിക്കുന്നത് ധർമ്മം. എന്തായാലും ശരി, നിങ്ങളുടെ ബുദ്ധിക്ക് അത് ശരിയല്ലെന്ന് തോന്നിയാലും ശരി, അത് ധർമ്മമാണ് എന്നാണ്. അപ്പൊ ഇതൊക്കെ ധർമ്മമാണെന്നാണ് പറയുന്നത്. ഇതുപോലെ അപ്പോൾ ഇതിവിടെ ഉദാഹരണം കൊടുത്ത എന്തിനാണ്? സാമാന്യമായ നിഷേധങ്ങളെ അപവാദങ്ങൾ ബാധിക്കുന്നു എന്നാണ്. വിധിയെ ബാധിക്കാറുണ്ട്, നിഷേധത്തെ ബാധിക്കും. ഒരു പ്രാണികളെയും കൊല്ലരുത് എന്ന് പറഞ്ഞ് ഒരു സാമാന്യമായ നിഷേധം, പക്ഷേ യാഗത്തിൽ കൊല്ലാം അപവാദമാണ്. അതുപോലെ പരസ്ത്രീ ഗമനത്തെ നിഷേധിച്ചു, സാമാന്യമായ നിഷേധം. പക്ഷെ ഈ ഉപാസകനെ സംബന്ധിച്ച് അത് വിഷയമല്ല. ഇങ്ങനെ സാമാന്യ നിഷേധങ്ങളെ നിഷേധിക്കുന്നു. ഭാഷകാരൻ ഇതിനെ വ്യാഖ്യാനിക്കുകയും ഇതിനൊക്കെ സമർത്ഥിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടാണോ മറിച്ച് ചിന്തിക്കാത്തത്? എന്താ കാരണം? അങ്ങനെ എന്തുകൊണ്ട്, എന്തുകൊണ്ട് പ്രമാണം? വേദം ഈശ്വരപ്രോക്തമാണ് എന്നാണ്. ഈശ്വരപ്രോക്തമായതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് ശരിയല്ലെന്ന് തോന്നിയാലും ശരി, ഇതൊക്കെ എങ്ങനെ ശരിയാകും? എന്നാലും അത് പ്രമാണമാണ്. അതുകൊണ്ടത് പറഞ്ഞത് ധർമ്മമാണ്, ഈശ്വരപ്രോക്തമായി. ചില ആൾക്കാർ പറയുന്നുണ്ട്, അതുകൂടെ പറയാം, ഞാൻ പറഞ്ഞു തന്നെ ധരിച്ചോളേ, ഇതൊക്കെ പ്രാകൃത മനുഷ്യന്റെ ഓരോ ആചാരങ്ങളും മറ്റുമാണ് ഇതിലൂടെ പറയുന്നത്, മനുഷ്യനാണ് പറയുന്നതെന്നും ചിലർ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, ഞങ്ങളെ ധരിച്ചുള്ള ഇതിനെ കുറിച്ചൊക്കെ വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്. മനുഷ്യത്തിന്റെ ഭാഷയത്തിൽ വന്നാണ്, ഞാനത് മനഃപൂർവ്വം വിട്ട് കളഞ്ഞ് എന്തിനാ പറയുന്നതെന്ന് വിചാരിച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. പക്ഷെ ഇവിടെ വീണ്ടും വന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇനി ഇത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ വിദ്യയ്ക്ക് ഒരു കുറവും വരികയും വേണ്ട. ഇതിനെ വിമർശിച്ചെന്ന് പറയുന്നത് പ്രാചീനന്മാർ തന്നെയാണ്, പരമ്പരാഗത പണ്ഡിതന്മാരാണ്. പരമ്പരാഗത പണ്ഡിതന്മാരെന്ന് വെച്ചാൽ ദയാനന്ദ സരസ്വതി പോലെയുള്ള, അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. ഭാഷ്യകാരൻ പറയുന്നത് ദൈവം പറഞ്ഞതിനെ ഭാഷ്യകാരന് മറിച്ച് പറയാൻ പറ്റും. എല്ലാ വ്യാഖ്യാതാക്കളും സമ്മതിച്ചിരിക്കുകയാണ്, ഒരു സ്ത്രീയും വെറുതെ വിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാഞ്ചിത് പരിഹരേ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും, നിവർത്തിയില്ല, വേറെ വഴിയില്ല. കൂടുതലും ഞാനായിട്ട് പറയുന്നില്ല, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ. പറഞ്ഞാൽ കൂടി പോവും, കുറച്ച് പറയാൻ എനിക്കോട്ട് അറിയത്തില്ല. ഭാഷ്യക്കാരനും അങ്ങനെയാണ്. അതുകൊണ്ട് ഭാഷ്യക്കാരൻ മനസ്സിൽ വെച്ചോണ്ട് പറഞ്ഞു, ഇത് ശരിയല്ലെന്നൊന്ന് കേൾക്കുന്ന ആരുടെ മനസ്സിലും തോന്നുന്നു. അതുകൊണ്ട് ഭാഷ്യക്കാരൻ പറഞ്ഞു, എന്താണ് വചന പ്രാമാണ്യച്ച ധർമ്മാവഗതി, ധർമ്മം അധർമ്മമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, വേദത്തിൽ പറഞ്ഞെങ്കിൽ അത് ധർമ്മമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ പറയുന്നത്, ഇത് പറഞ്ഞതൊക്കെ മറ്റേ ആൾക്കാരാണ്, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടില്ലേ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ? ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. വീണ്ടും പറയുന്നില്ല. അപ്പോ സ്മൃതികളിൽ ഇത് ഒരുപാട് സ്മൃതിയുടെ കാലമൊന്നും വളരെ പിൽക്കാലത്തല്ലേ, ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്ത് ആകാം എന്ത് പാടില്ല എന്നുള്ളത് ഒരു സംസ്കൃത ബുദ്ധികൾക്ക് സ്വീകരിക്കത്തക്ക രീതിയിൽ ഇന്ന് കഴിക്കാം ഇന്നത് കഴിക്കാൻ പാടില്ല, ഒരുവന്റെ സദാചാരം ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ വെച്ചൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. അത് പല കാര്യങ്ങളും നമുക്ക് ഇന്ന് സ്വീകരിക്കത്തക്ക കാര്യങ്ങളാണ്, ഇന്ന് സ്വീകരിക്കാൻ വയ്യാത്ത കാര്യങ്ങളും കാണും. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഋഷി പറഞ്ഞല്ല, ഋഷി പറഞ്ഞെന്നാലും ധരിച്ചടയരുത്. ഋഷിയുടെ അപ്പുറത്തുള്ള ആള് പറഞ്ഞാണ്, സാക്ഷാത് ഈശ്വരൻ പറഞ്ഞാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഉദാഹരണം എന്തിനാ ഇവിടെ വലിച്ചെടുത്തുകൊണ്ട് വന്നതെന്നുള്ളതാണ്. അവിടെ പറഞ്ഞു പോട്ടെ, നമ്മൾ സാധാരണ അങ്ങനെയുള്ള പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ചു കളയും, പോട്ടെ. ഇവിടെ ഇപ്പം ഒരു ഉദാഹരണം മതി, ഏതാണ്? ഹിംസ. അത് മതിയായിരുന്നു. ഈ സാധനം കൊണ്ട് ഇവിടെ എന്തിനു കൊണ്ടുവന്നു എന്നുള്ളത് മനസ്സിലാകുന്നു, സൂത്രത്തിലില്ല. പക്ഷുകാരൻ അതും കൂടെ കൊണ്ടുവന്നു വ്യാഖ്യാനിച്ചത് എന്തിനാണ്? അതാണ് എന്നാ കഞ്ചന പരിഹരേ തദ്വ്രതം ഇത്തിനേന വാമദേവ്യ വിദ്യാ വിഷയ. ഇനി ഇതിന്റെ ഫലം പറഞ്ഞിരിക്കുന്നത് എന്താണോ അതാണ് അതിനൊക്കെ രസം. ഇങ്ങനെ ഉപാസകൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം പശുക്കളുണ്ടാവും, അവന് ആയുസുണ്ടാവും, രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല, നല്ല ആരോഗ്യമായിരിക്കും. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നു, എടുത്ത് വായിച്ചു പോകണം. ഒരുപാട് നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് വേറെ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ചിലർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച സ്ഥിതിക്ക് ഇനി നമുക്കൊന്നും പറ്റില്ല. ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കാതിരുന്നെങ്കിൽ നമുക്കിതിന് വേറെ എന്തെങ്കിലും അർത്ഥങ്ങൾ പറയാമായിരുന്നു. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച് സമാനവും പറഞ്ഞു, വേദം വിരിച്ചെങ്കിൽ അത് ധർമ്മം തന്നെ എന്ന് ഒരു സമാനവും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സർവസ്ത്രീ അപരിഹാര വചനേന അത്ര സാമാന്യ വിഷയം ഗമ്യാഗമ്യ വിഭാഗശാസ്ത്രം ബാധ്യതയെ. ഗമ്യാഗമ്യ വിവേചനത്തെ ബാധിച്ചുകൊണ്ട് സർവസ്ത്രീ അപരിഹാരം വേദം തന്നെ പറഞ്ഞിരിക്കുന്നു. ഏവം പ്രാപ്തേ ബ്രഹ്മഹ. അപ്പോൾ ഇത് സാമാന്യമായ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു കാര്യം പറയുന്നു. ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരുന്നു. എന്താണ് ലേദം സർവജ്ഞാന ജ്ഞാനം വിധി? ഇത് സിദ്ധാന്തം. അതുപോലെ തന്നെ ഇതും പറയാൻ പാടില്ല. എങ്ങനെ? ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വാമദേവ വിദ്യയിലും ഇതേപോലെ തന്നെ പറയാൻ പാടില്ലേ? എങ്ങനെ? ഇനിയിപ്പോ പറയാൻ പോണ സമാധാനം അല്ല. അത് ഈ രണ്ടുദാഹരണങ്ങൾ പറഞ്ഞ എന്താണ്? സാമാന്യത്തെ അപവാദം ബാധിക്കും, അതുകൊണ്ട് സർവാനം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രുതിയിൽ ഇങ്ങനെ പറയുന്നു, അപ്പം അതിൻ്റെ അപവാദമാണ് ഇത്. അതുകൊണ്ട് സർവാനം ഭക്ഷിക്കാം വാസ എന്ന് അങ്ങനെ പറയുന്നു. പൂർവക്ഷം പറയുന്നു സർവാനം ഭക്ഷിക്കാം. സിദ്ധാന്തി പറയുന്നു ആ നിയമം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. സർവസ്ത്രീ അപരിഹാരം എന്ന് പറഞ്ഞതിലും ആ നിയമം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു പൂർവ്വ സമാധാനം പറയാൻ പാടില്ല. അതവിടെ സിദ്ധാന്തമായല്ലേ ഇത് കൊണ്ടുവരാൻ പറ്റും. പൂർവക്ഷം കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഇത് പറഞ്ഞത്? ഏത് ആ രണ്ടുദാഹരണം പറഞ്ഞത്? രണ്ടുദാഹരണം പറയുന്നത് എന്ന് പറയുന്നത് പൂർവക്ഷി പറഞ്ഞാലും ശരി സിദ്ധാന്തി പറഞ്ഞാലും ശരി എന്താണ് ഉസർഗ അപവാദ ന്യായം എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്ക് സമ്മതമായ കാര്യം. ആ ന്യായം ഉപയോഗിച്ച് എന്ത് സിദ്ധാന്തം ഇവിടെ സമർത്ഥിക്കണമെന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. സർവാന്ന ഭക്ഷണമാണോ അതുമല്ലയോ? അതാണ് ഇവിടുത്തെ ചർച്ച. ഇത് ശ്രുതി പറഞ്ഞിരിക്കുന്നതാണ്, അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ആ ന്യായം ഇവിടെ സിദ്ധാന്തിക്ക് സമ്മതമായ ആ ന്യായം ഇവിടെ സാധ്യമാകുമോ എന്നുള്ളതാണ്. അങ്ങനെ ഉസർഗപവാദം ന്യായം അത് സമ്മതമായാൽ സർവാന്ന ഭക്ഷണം പ്രാപ്തമാകും. ഈ ഉത്സർഗാപവാദ ന്യായമൊക്കെ സിദ്ധാന്തിയുടെ വാദിക്കുന്ന ആളുടെ ബുദ്ധി ഉപയോഗിച്ചല്ലേ ഉപയോഗിക്കുന്നത്? ഉത്സർഗാപവാദ ന്യായമൊക്കെ ഉപയോഗിക്കുന്ന അയാളുടെ പ്രതിഭ അനുസരിച്ചാണല്ലോ പ്രയോഗിക്കുക. അത് വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ഭക്ഷ്യാഭക്ഷി വിചാരം പോലെ അത് പിന്നെ പറയാം. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഗമ്യാഗമ്യ വിചാരമൊന്നും വേദത്തിലില്ല. ഇത് സ്മൃതികളിലാണ് പിൽക്കാലത്ത് ഉള്ള. ഇത് സ്പഷ്ടമായി വേദത്തിൽ പറയുന്നുണ്ട്. അപ്പോ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു നിയമത്തെ, സദാചാരത്തെ, അതിനെ ഉല്ലംഘിക്കുന്ന ഒരു കാര്യം ശ്രുതി കാണുന്നുണ്ട്. അവിടെ വിചാരം ചെയ്യുന്നത് സ്മൃതിയെ വെച്ചുകൊണ്ടാണ് അത് ശരിയാകുമോ എന്നുള്ളത്. ശരിക്കും ശ്രുതി നിന്നും ഉണ്ടല്ലോ. അങ്ങനെ അത് ഭാഷകാരൻ വ്യാഖ്യാനിച്ചല്ലോ, അവിടെ ഭാഷകാരൻ അതിനെ അംഗീകരിച്ചല്ലോ. അംഗീകരിക്കുകയും അതിൽ വരാമെന്നുള്ള സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യമാണല്ലോ ഇത്. ശരിയല്ലല്ലോ എന്നും ഒരാളുടെ മനസ്സിൽ തോന്നാമെന്നുള്ള ഒരാശങ്ക, അതിന് സമാനവും പറഞ്ഞു. എന്താണോ വചനപ്രാമാണ്യമാണ്, അതുകൊണ്ട് അത് ധർമ്മമാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യും. എന്താ ഇത്രയും സംശയം? ഞാൻ പലവണ പറഞ്ഞിട്ട് എന്നെ സംശയമാണോ അതോ വ്യാഖ്യാനത്തെ സംശയമാണോ? അങ്ങനെ വരാൻ പാടില്ല എന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് നിങ്ങൾക്കുള്ളതുപോലെ തന്നെ. പക്ഷേ അത് അങ്ങനെ ഉണ്ടവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുകയും ചെയ്യും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്നെ സംശയിച്ചിട്ടാണോ എന്ന് എനിക്കൊരു സംശയം. ഇതൊക്കെ ഞാൻ പറയുന്നതാണ്, എനിക്കാരോടും വിരോധമില്ല, ഭാഷകാരനോടും ഇല്ല, വേദത്തോടും ഇല്ല വിരോധം. ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരകാത്ത കാര്യങ്ങൾ വരുമ്പം അതിനെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കിതിൽ യാതൊരു മുൻവിധിയും ഇല്ല. എനിക്കെന്താ വേദത്തിൽ എന്തെഴുതി വെച്ചാൽ എനിക്കെന്താ? ഇതൊന്നും പേഴ്സണലായ കാര്യങ്ങളല്ല. നിങ്ങളിതൊക്കെ പേഴ്സണലായിട്ട് എടുക്കും, അതാ പ്രശ്നം. വ്യക്തിപരമായി എനിക്ക് ഒരു ഋഷിയോടും ഒരു വിരോധവുമില്ല. ഈശ്വരനോടാണെങ്കിൽ പണ്ടേ ഇല്ല. പിന്നെന്തിനാ ഞാനിത് തിരിച്ചും മറിച്ചുമൊക്കെ പറയേണ്ട ആവശ്യം എനിക്കെന്ന് തോന്നുന്നു. ഇനി സംശയമുണ്ടെങ്കിൽ ചാന്തോകയത്തിൽ ഇതവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൽ 13-ാമത്തെ കണ്ടയിലെ 2-ാമത്തെ മന്ത്രം. രണ്ട് വായിക്കുമ്പോൾ ഒന്നുകൂടെ വായിക്കണം, എന്നാലേ ഇത് ക്ലിയർ ആവും. വായിച്ചു നോക്ക. ഇനി കാഞ്ചന എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നില്ല, ഉണ്ടോ? പിന്നെ എന്തിനവിടെ സ്ത്രീ എന്നെടുക്കുന്നത് എന്നൊക്കെ സംശയം തോന്നുന്നു. അത് അതിന്റെ മുമ്പിലത്തെ മന്ത്രത്തിൽ വ്യക്തമായി പറയുന്നു. കാഞ്ചന എന്ന് പറയുന്ന സ്ത്രീയുടെ വിശേഷണം തന്നെയാണ് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ വെറുതെ സംശയിക്കരുത്, ഞാനൊരു പാവമാണ്. ഏവം പ്രാപ്തി, അല്ല ഇത് വിശദീകരിച്ച് വരുന്നുണ്ട്. ഏവം പ്രാപ്തി, ഓ സമയം പോയില്ലേ.